സ്വപോന്നൻ. സ്വപ്ന നിഷ്വപിസയേ സ്വപ്നം സ്വപ്ന ഭാവർത്ഥത്തിൽ നൻ പ്രത്യയം വന്നു. സ്വപ് നൻ നാശേഷിക്കും നകാരമിട്ട് സ്വരത്തിൻ്റെ സ്വരത്തിന് വേണ്ടി നിസ്വരിതം നിത്യാതൊരു നിത്യം. ഇപ്പൊ സ്വപ്പ് നാശേഷിക്കുന്നു, നന്റിൽ നിന്നാശേഷിക്കുന്നു. സ്വപ്പ് ന പ്രാതിസന്യാസ്വത്പത്തി സ്വപ്ന തൊട്ടുപൂർവത്തിൽ നങ് വിധിച്ചിട്ട് ഇവിടെ എന്തിനാണ് നൻ വിധിച്ചത്? ഇവിടെ എങ്ങനെ ഗുണം വരും? സ്വപ്നം എവിടെ ഗുണം വരുന്നു? ഇവിടെ എങ്ങനെ ഗുണം പ്രാപ്തമാകുന്നു? എങ്ങനെ സ്വപ്ന ധാതുന സംപ്രസാരണം വരാം? എങ്ങനെ? പജസ്വപേചാധീന കീർത്തി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നങ്ങിന് പകരം നൻ മിരിച്ചത്. ഇങ്ങനത്തെ ഇല്ല അവിടെ നോക്കണം. അതിലൊന്ന് നോക്കേണ്ടി വരും. ഏത് നക്കാരം സ്വരാർത്ഥം? എന്നാൽ പ്രശ്നം പ്രച്ഛന്നിപ്സായ അതിനെങ്ങനെ സമ്പ്രസാരണം പ്രാപ്തമാകുന്നു? ഏതാണ് സൂത്രം? നിതി ഗ്രഹിജ്യായില് ഞെത്തും കിത്തുമുണ്ട്. അപ്പോ മൃജദീനാം അല്ലേ? ആ എന്തായാലും കിത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞെത്തിനും ചിലയിടത്ത് സമ്പ്രസാരണം വരാം. കിത്തിനെ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ അതിനൊഴിവാക്കാൻ വേണ്ടി അങ്ങനെയാണ് വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലയിടത്തും കിത്തിലും വരാം, അതൊഴിവാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് വ്യാഖ്യാനത്തിൽ. എന്നിട്ട് പിന്നെ എന്ത് പറഞ്ഞിരിക്കുന്നു? ഇവിടെ പറഞ്ഞില്ലേ സമ്പ്രസാരണം ഒഴിവാക്കാനെന്ന് എന്ന് പറഞ്ഞിട്ടില്ലേ? അതല്ല, ഇന്ന് പൂർവ്വസൂത്രത്തിൽ സ്വപ്ന കൂടെ അങ്ങ് ചേർത്താൽ പോരെ, സ്വപ്ന ശബ്ദ സിദ്ധിക്കുമല്ലോ. അപ്പം അതിനാണ് സമാനം പറഞ്ഞത് സമ്പ്രസാരണം ഒഴിവാക്കാനും. നങ്ങിലങ്ങ് ചേർത്താൽ പോരെ, ഇങ്ങിത്ത് വന്നാൽ സമ്പ്രസാരണം വരും. എന്ന് വെച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കാം, കിത്തിരിക്കും പോലെ തന്നെ ഇത്തിരുന്നാലും സമ്പ്രസാരണം വരാം, അത് ഒഴിവാക്കാം. ഇപ്പൊ രണ്ട് പ്രയോജനമുണ്ട്. പിന്നെ നഗാരം എല്ലായിടത്തും ഇത്താക്കുന്നത് സ്വരത്തിന് വേണ്ടിയിട്ട്. രണ്ട് പ്രയോജനം ഇവിടെ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉപസർഗേ ഘോഹക്കി, ഇവിടെ ഉപസർഗ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉപസർഗം ഉപപദമാണ്. ഗുഹോക്കി ഗുസഞ്ജയുള്ള ധാതുക്കളിൽ നിന്ന് കീ വരും. പ്രതി സിദ്ധാന്തോതയിൽ ചില ഉപാധി എന്നിവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇതില്ല. ചില പുസ്തകങ്ങളിൽ ഉപാധി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രതി എന്ന് പറയുന്നത് പ്രധീയത്തെ പ്രകർഷണ ധീയത്തെ ധാര്യത്തെ അനേന ചക്രത്തിലെ നേമി എവിടെയാണോ ആരക്കാലുകൾ ഇടയ്ക്കുള്ള ആ കാലുകളെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നു ചക്രത്തിൽ. ആ സ്ഥലം ഭൂമി പതിയുന്ന സ്ഥലം, അതിലാണല്ലോ ഇതെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വളയം, ചുറ്റുമുള്ള വളയം, രഥചക്രത്തിൻ്റെയും മറ്റും, അതിലാണ് ഇടയ്ക്കുള്ള കാലുകളെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നു. ആണ് പ്രതി, അതിലാണ് ഇതിനെയൊക്കെ ധരിച്ചിരിക്കുന്നതെന്നർത്ഥം. അതൊരു അതിൻ്റെ സംജ്ഞയാണ് പ്രതി. പ്രപൂർവത്തുള്ള ഹോ ഘുസഞ്ഞുള്ള ധാതു നിന്ന് കീ വന്നു. ഏ സൂത്രം വരുന്നു, ആത്തോല പേടിച്ച പ്രകാരം ആകാരം പോയി, കീയിൽ ഈ ശേഷിക്കും, കകാരം ഇത്തായി. പ്രതി ഉപാധിയത ഉണ്ടോ ഇതിനകത്ത്? ആ ഉണ്ട്, അന്തർധി ഉപാധിയുണ്ട്. അന്തർധി അന്തർശബ്ദത്തിന്റെ പരത്തിൽ ധായിരിക്കുമ്പോൾ കീ വരുന്നു. അവിടെ നേരത്തെ വന്ന വാർത്തയും വരുന്നു. ഏതാണ് അന്തശബ്ദസ്യ ആങ്കി വിധി നത്വേഷു ഉപസർഗത്വം വാച്ച് കി വിധി നമ്മുടെ പറഞ്ഞു. കി വിധി ഇതാണ് ഉപസർഗയോ ഗുഹോ കി. കി വിധിയിൽ അന്തശബ്ദത്തിന് ഉപസർഗത്വം വരും. എന്നാലേ ഈ സൂത്രപ്രകാരം ഉപസർഗയ ഗുഹോ കീ വരത്തുള്ളൂ. അപ്പൊ അന്തർധി ബാക്കിയെല്ലാം പഴയതുപോലെ അന്തർധാനം എന്നർത്ഥത്തിൽ. അവിടെ വിശേഷമായിട്ട് അന്തശബ്ദസ്യ ആംഗിവിധീനത്വേഷു ഉപസർഗത്വം വാച്യം പ്രകാരം വാർത്തകമനുസരിച്ച് അന്തശബ്ദത്തിന് ഉപസർഗത്വം. ഉപാധീയതേ അനേനേത്യ ഉപാധി ഉപ ആധീയത്തെ ഉപാന്ന് വെച്ച സമീപേ, ആധീയതെന്ന് വെച്ച സ്വധർമ്മ സ്വധർമ്മങ്ങളെ ആദാനം ചെയ്യുന്ന ഉപാധി. ഇതേതാണ്? ജപാകുസുമത്തിന് സ്ഫടികം ഉപാധിയാണെന്നും മറ്റും പറയുന്ന സ്ഥലത്താണ് ഈ ഉപാധി ശബ്ദം വരുന്നത്. സമീപത്തുള്ളതിനെ സ്വീകരിക്കുന്നു, ജപാകുസുമത്തിന്റെ ചുവപ്പിനെ സ്ഫടിക സ്വീകരിക്കുന്നു, അതുകൊണ്ട് സ്ഫടിക ഉപാധിയായി. ഉപ ആധീയതെ അനേന, ഇവിടെ ആധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. സമീപത്തിരിക്കുന്ന വസ്തുധർമ്മത്തെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നു. അനേന, അത് തന്നെ ഇതുകൊണ്ട് സ്വീകരിക്കുന്നു. അടുത്തിരിക്കുന്നതിൻ്റെ ധർമ്മത്തെ ഇങ്ങോട്ട് സ്വീകരിക്കുന്ന ഏതുകൊണ്ടാണോ അതുകൊണ്ട് അത് ഉപാധിയായി. കാരണാർത്ഥം ഉപധി എന്നാണല്ലോ സിദ്ധാന്തം തോന്നി, ദോഷം എന്നുള്ള അർത്ഥം. ഉപധി ദോഷത്തിനാണ് പറയുന്നത്. ഉപധി കുറ്റം പറയുക, എനിക്ക് ഉപധി എന്ന് പറയും. ദോഷങ്ങൾ ആരോപിക്കുക, അതിനെന്താ അർത്ഥം കൊടുത്തിരിക്കുന്നു? ഉപധിയുടെ അർത്ഥം അവിടെ കൊടുത്തിരിക്കുന്നു. ആ അത് തന്നെ. ആ ചലം കപട, അത് ഉപാധി. എന്നൊരു സിദ്ധാന്തം തോന്നി, ഉപാധി ഇല്ല. ഉപാധിയല്ല, പ്രതിയാണ് രഥചക്രം. അത് ഉപാധിയാണോ പ്രതിയാണോ? ഉപാധി ഏത് വസ്തു? ഓ, ഗീതാ പ്രസാദ്. ആ അതിലങ്ങനെ പലതും എഴുതും, അത് കണക്കാക്കണ്ട. അതിലങ്ങനെ പലതും എഴുതിയിരിക്കും. ഉപധിയുടെ അർത്ഥം ഇതാണ്. വീതി പറഞ്ഞത് എന്താണ്? കപടം, ചെല്ലം, അങ്ങനെയൊക്കെയാണ് ഉപധിയുടെ അർത്ഥം. പ്രതി എന്ന് പറയുന്നത് ഈ ഗീതാ പ്രസന്റെ അർത്ഥം എഴുതുന്നിടത്തൊക്കെ പല മിസ്റ്റേക്കുകളുണ്ട്. മുഴുവൻ പലയിടത്തും പല മിസ്റ്റേക്കുകളായി വരുന്നുണ്ട്. അന്തർത്തി എന്തിന് കർമ്മണ്യ അധികരണേച്ച കർമ്മണി ഉപവദേ ഗോഹോ കീസ്യാത് അധികരണയർത്ഥേ. ഇവിടെ സൂത്രത്തിൽ കർമ്മണി അധികരണ രണ്ട് സപ്തമിയാണ്. പക്ഷെ ആദ്യത്തെ കർമ്മണി എന്ന് പറയുന്ന ഉപപദം, അധികരണം എന്ന് പറയുന്ന അർത്ഥം. കർമ്മ ഉപപദമായിരിക്കുമ്പോൾ ഘുസഞ്ഞുള്ള ധാതുക്കളിൽ നിന്ന് കീസ്യാത് അധികരണ അർത്ഥത്തിൽ. ഉദാഹരണം, ജലാനി ധീയന്തേ അസ്മിന്നിതി ജലധി. ജലധി, പയോധി, വാരിധി എല്ലാ ശബ്ദങ്ങളും ഇങ്ങനെയാണ് വരുന്നു. അപ്പൊ ഇവിടെ ജലാനി എന്ന് പറയുന്നത് കർമ്മം ഉപോധമായിട്ടിരിക്കുന്നു. അർത്ഥം എന്താണ്? ധിയന്തേ അസ്മിൻ, അതാണ് ജലധി. ജലത്തെ ഏതൊന്നിലാണോ ധരിക്കുന്നത് അതാണ് ജലധി, സമുദ്രം. അപ്പോൾ ഇവിടെ രണ്ടർത്ഥവും വന്നു, കർമാർത്ഥവും വന്നു, അധികരണാർത്ഥവും വന്നു. അത് രണ്ട് സപ്തമിയാണ്. ഏത് അധികരണം, ഏത് കർമ്മം എന്നങ്ങനെ തിരിച്ചറിയും? വ്യാഖ്യാനം വേറെ വഴിയൊന്നുമില്ല. സ്ത്രീയാക്തിൻ, സ്ത്രീലിംഗെ ഭാവാദോക്തിൻ സ്യാദ്. ഖഞ്ഞ്, തൃച്ച്, ലുട്ട്, നിഷ്ടക്ത, ശത്രു, ശാനച്ച്, ഇതൊക്കെ വളരെ പ്രസിദ്ധമായ കൃദന്ത രൂപങ്ങളാണ്. അത് വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നാണ് തിൻ. അത്തിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം സൂത്രങ്ങൾ പ്രവർത്തിക്കാം, അത്തരം കാര്യങ്ങളെല്ലാം ഭൈമീന് വിശദമായി കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക. സ്ത്രീയാങ്ക്തിൻ സ്ത്രീലിംഗേ ഭാവാദോക്തിൻ സ്യാത്. ഭാവാദോ എന്ന് പറഞ്ഞാൽ അകർത്തരിജക്കാരകെ സ്വപ്നായ. ഇവിടെയും ഭാവത്തിൽ തന്നെ, നേരത്തെ കഞ്ഞു വന്നതും ഭാവത്തിൽ തന്നെ. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും? സ്ത്രീലിംഗം മതി ബുദ്ധി തുടങ്ങി ധാരാളം ശബ്ദം സ്ത്രീലിംഗത്തിലായിരിക്കും. പ്രയോഗത്തിൽ ധാരാളം വരുന്നതാണ്, നമ്മൾ ശ്രദ്ധിക്കാറില്ല തന്നെയാണ്. സ്ത്രീലിംഗേ ഭാവാദോക്തിൻ സ്യാത്. ഖഞ്ഞോ അപവാദഃ. ഖഞ്ഞ് എന്ന് പറയുന്നത് സാമാന്യമായി വിധിച്ചത് സ്ത്രീലിംഗത്തിൽ വിധിച്ചപ്പോൾ എന്തായി? അതിൻ്റെ അപവാദമായി. അച്ചപോതു പരത്വാദ് ബാധത്തെ. അച്ചും അപ്പും, അച്ച് വിധിച്ച സൂത്രം ഏറെ ചപ്പ് വിധിച്ചതോ ഋതുവരപ്പും, ഇതും ഭാവത്തിൽ വിധിച്ചാണ്, വിശേഷമാണ്. പക്ഷെ അവിടെ എന്തൊരു വിപ്രേഷത, പരംകാര്യം പരമാണ് തിന്ന, അതുകൊണ്ട് പരം വരും. പിന്നെ തിന്നിനെ സംബന്ധിച്ച് ആദ്യം നമ്മളൊരു കാര്യം പഠിച്ചെന്താണ്? തുടക്കത്തിലൊരു കാര്യം പഠിച്ചു. വാസരൂപോ അസ്ത്രി. ആ അതെ, വാസരൂപോ അസ്ത്രിയാണ്. അവിടെ എന്ത് പറഞ്ഞു? അസ്മിൻ ധാത്വധികാരെ അസ്വരൂപോ ഔവാദപ്പെടുത്തിയ ഉസർഗസ്യ ബാധകോ വാസ്യാത് സ്ത്രീ അധികാരം. ഇനി ആ നിയമമില്ല. എന്നിടയ്ക്കുണ്ട് കൃത്യക്ത ലുട്ട് ഖലർത്തേഷു വാസരൂപ ഇതർ നാസ്തി, അങ്ങനെയൊക്കെ അതിനെ നിഷേധിക്കുന്നത് ഇടയ്ക്ക് വന്നു. നമ്മൾ വിശദമായി പഠിക്കാത്തതുകൊണ്ട് ചർച്ചയില്ല. വാസുരവിധി പ്രവർത്തിക്കില്ല, കൃത്യക്ത ലുട്ട് കലർത്തും. ഇവിടെ ഒന്നും വാസുരവിധി പ്രവർത്തിക്കത്തില്ല. പക്ഷെ അവിടെ സ്പഷ്ടമായി പറഞ്ഞു എന്താണ്? സ്ത്രീ അധികാരോക്തമിന, ഇവിടെ നിന്നാണ് സ്ത്രീ അധികാരം. കൃതിഹി ചിതിഹി സ്തുതിഹി സ്പായി സ്ഫാദി. കൃതി, കൃതിയിൽ നിന്ന് എന്ത് വന്നു? തിൻ വന്നു. വന്നു കഴിഞ്ഞാ എന്തോ ഗുണത്തെ നിഷേധിച്ച് കിത്തായുണ്ട്. കൃ തിന്നിൽ നകാരവിത്തായി, അത് സ്വരത്തിന് വേണ്ടിയിട്ടാണ്. കകാരവിത്തായി കിത്താണ്. ശേഷിക്കുന്ന എന്താണ്? തീ, കൃ തീ. കരണം കൃതി ഭാവാർത്ഥമാണ്, പ്രവൃത്തി എന്നർത്ഥം. പ്രവൃത്തി അവിടെ അത് തന്നെ, പ്രവൃത്തി പ്രവൃത്തി എന്നർത്ഥം. ഇങ്ങനെ വരുന്നിടത്ത് കേവലം ആ ധാതുവിനെ പറയുന്നു മനസ്സിലാക്കും. ധാതു അർത്ഥത്തിൽ ക്രിയയെ പറയുന്നു. ചിതിഹി ചിഞ്ഞിച്ചയന്, ഇവിടെ ഒന്നും ഗുണം വരുന്നില്ല എന്നൊരു വിശേഷത. ചിതിഹി ചയനം, ചയനം എന്ന് പറഞ്ഞാൽ ലൊട്ട്, കരണം ലൊട്ട് ഭാവാർത്ഥത്തിലാണ് ലുട്ടിച്ച. ഇനി വരും പിന്നെ ഇവിടെ സേട്ട് ധാതുക്കളിൽ നിന്ന് ഇട്ടിനെ നിഷേധിക്കുക. ഏതാ സൂത്രം? പത്ത് പ്രത്യയങ്ങൾ പരത്തിലിരിക്കുമ്പോൾ കുട്ടിനെ നിഷേധിക്കും. അതിന് കൂടുതലും ഗുണാദിയിലുള്ളതാണെന്നാലും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തീ. ഏതാണ് സൂത്രം? പത്ത് പ്രത്യേകം പറയണം, ഒമ്പതായാലും ശരിയാവും. പതുക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നോർമൽ സ്പീഡിൽ നിന്ന് കുറച്ചുകൂടെ താഴ്ത്തിയിട്ട് പത്ത് പ്രത്യേകം അതിലെത്തി വരും. ഇപ്പം സേട്ടുകളിൽ നന്നായിട്ട് നിഷേധിക്കും. കൃതി ചിരി സ്തുതി അഷ്ടുഞ്ഞു സ്തുതോ ഗുണം നിഷേധിച്ചു. സ്തുതി സ്പായി വൃദ്ധി അതിശയോ, വൃദ്ധിയർത്ഥത്തിലുള്ള ധാതുവാണ് സ്പായി. അതിൽ നിന്ന് എന്ത് വരുന്നു? സ്പായ് തീ വരുമ്പോ സൂത്രം വരുന്നു. സ്പായാണ് ധാതു. സ്പായ് ഈകാരം ഇത്താണ് ശേഷിക്കുന്ന. സ്പായ് തീരുമേ സൂത്രം വരുന്നു. പഠിച്ചത് കുരിഞ്ഞിരുന്നു അവിടെ നോക്കുന്ന എന്തെന്ന്? പഠിച്ച സൂത്രത്തിന് ലോപ വേർവലി താഴെ എന്തെഴുതിയിട്ടുണ്ടെന്ന് നോക്കി കണ്ടുപിടിച്ചിട്ട് പറയുന്നതിൽ എന്താ കാര്യം? ഏതെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കി പറയണം. അവിടെ കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ ലോക വേർവലി. ചിലപ്പോൾ ഞാൻ അത് നോക്കിയായിരിക്കും പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് നോക്കാൻ അവകാശം. ചോദിച്ച ഉത്തരപ്പ പറയണം. താഴെ എഴുതിയിട്ടുണ്ട് ലോപോ വ്യൂഹോ ഇതി ലോപഹ തീ തൂത്ര ഇതിനായിട്ടെല്ലാം എഴുതിയിട്ടുണ്ട്. സ്പായ് അപ്പൊ സ്പായ് തീ യകാരം പോയി സ്പാതി വൃദ്ധി എന്നർത്ഥം. സ്പീതികാമഹ ഇത് തു പ്രാമാദികം. സ്പീതി എന്ന് വരാൻ പാടില്ല എന്നാണോ? അത് പ്രാമാദികമാണെന്നർത്ഥം. അങ്ങനെ വരാൻ പാടില്ല. ഇത് വരാമെന്നുള്ള എങ്ങനെയാണ്? സ്പായഹ സ്പീ നിഷ്ഠായ എന്ന് പറയുന്ന നിഷ്ഠയിലൊരു സൂത്രമുണ്ട്. ആ സൂത്രപ്രകാരം സ്പാക്ക് സ്പീ വരാം. എന്നാൽ അത് നിഷ്ഠയിലാണ്, ഇത് നിഷ്ഠയല്ലല്ലോ. അപ്പൊ ഇവിടെ അത് വരാൻ പാടില്ല എന്നർത്ഥം. സ്പീതിയെ കാമിക്കുന്നവൻ, വൃദ്ധിയെ കാമിക്കുന്നവൻ, അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി അത് ശരിയാക്കാം. എങ്ങനെയാണ്? താന്തത്വ ധാത്വർത്തെ നിച്ചി അച്ച ഇതി വാ സമാധേയം. സ്പീ ധാതുവിൽ നിന്ന് ആദ്യം ത വരണം. ആദ്യം വരണം. അപ്പോൾ എന്തുവരും? ഈ സൂത്രം പ്രവർത്തിക്കുക ഏതാണ്? സ്പായഹ സ്പീ നിഷ്ഠായ. അപ്പൊ സ്പീത വന്നു. നിത്തക്കരോതി തത് ആചഷ്ടയ പ്രകാരം നിച്ചു വരണം. എന്തെല്ലാം വളഞ്ഞ വഴികളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളു. തത്കരോതി തഥാഷ്ടം നിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായി? സ്പീത നിച്ച് അതോ ലോപഹ. എന്താ പറയുന്ന വൃത്തിയിൽ? അർദ്ധാതു ഉപദേശിയതന്തം തസ്യ അർദ്ധാതും വരെ ഒരിക്കും ആകാരം ലോപിക്കും. അപ്പോ സ്പീതിയിൽ അകാരം പോയി എന്തായി? സ്പീതി നിച്ച്. അവിടെ നിന്നൊരു സൂത്രം വരും. അജ ഈ വരുന്നു. ഈ എന്ന് പറയുന്നത് അച്ച ഈ എന്ന് പറയുന്നത് ഗുണാദിസൂത്രമാണ്. ഇപ്പൊ സ്പീതിയിൽ നിന്ന് ഈ വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. പഠിച്ചിട്ടുള്ളതാണ്. അത്തോൽ ലോപഹ പ്രകാരം സ്പീതിയിൽ ഐകാരം ലോപിച്ച് ഈയിലെ ഈ കൂട്ടിച്ചേർക്കുമ്പോൾ എന്തായി? സ്പീതി എന്ന് പറഞ്ഞു. അപ്പൊ സ്പീതി എന്ന് പറഞ്ഞു, സ്പീതി ഈ സ്പീതി അതോടെ വികാരം ലഭിച്ച സ്പീതി ഏത് അതോലോഭ അല്ല, അതോലോഭ അല്ല, നേരണ്ടി നേരണ്ടി നിശ്ചലോഭിച്ച് നേരണ്ടി വന്നുവരുന്നു. സ്പീത ഈ സ്പീതി സംഗതി ഓക്കെ, ഏത് കുഴപ്പമുള്ളതെന്ന് നമുക്ക് ശരിയാക്കാം. അപ്പോൾ സ്പീതികാമ പ്രാമാതികം എന്ന് പറഞ്ഞ ആള് തന്നെ പറയുന്നു വേണ്ടി വന്നാൽ സ്പീതികാമ ഞാൻ ശരിയാക്കി തരാം. ഇതാണ് വ്യാകരണം എന്ന് പറയുന്നത്. അത് സ്പയഹ സ്പി ദീർഘം നിഷ്ഠായ ണിച്ചു വരുമ്പോ അത് ലോപിച്ചു. എങ്ങനെയാണ് നേരണ്ടി അതോലോപല്ല നേരണ്ടി, ഞാൻ നേരത്തെ അതോലോപ എന്ന് പറഞ്ഞു, നേരണ്ടി എണ്ണിച്ചു വരുമ്പോ അത് ലോപിക്കും. അല്ല അത് അല്ലല്ലോ, അല്ല സ്ഫായ എന്ന് പറയുന്ന ധാതു അല്ലേ, ഇവിടെ ധാതു ഏതാണോ സ്പായി ഈകാരം ഇത്താണ്, യകാരം ലോപിച്ചു, പിന്നെ ഇരിക്കുന്ന എന്താണ് സ്ഫ ആണ് സ്ഫ, അതിന് സ്ഫി വന്നു, ത വന്നപ്പോ സ്ഫി വന്നപ്പോ സ്ഫീതിയായി, ഇപ്പൊ അകാരാന്തമായി, വർണ്ണിച്ചു വന്ന അകാരം ലോപിക്കുക എങ്ങനെ അത്തോ ലോപ അത് ശരിയോ. പിന്നെ വീണ്ടും ഒരു ഈ വരുമ്പോഴാണ് ഏത് വരുന്നത് നേരനടി, അച്ചയി വരുമ്പോഴാണ് എന്ത് വരുന്നത് നേരണ്ടി പ്രകാരം നീ ലോപിക്കുന്നു. അപ്പൊ എന്തായി സ്പീതി, ഇപ്പൊ ശരിയായി. അച്ചയി പരത്തിൽ വരുമ്പം എന്ത് വരുന്നു, പൂർവത്തിലെ നിച്ചന ലോകം വരുന്നു, സ്പീതി ഹർസമാണ്. സ്പീതി കാമഹ, സ്പീതി കാമാന്നെടുത്തത് ആരും കൊടുത്തു, എന്റെ വസ്തുവത്തിൽ ഇല്ലല്ലോ, അതിന് മാത്രമുണ്ടോ? ആ അത് സ്പീഡ്, അത് സ്പീ സംജ്ഞാൻ പറയും, സ്പായ ധാതുവാണ്, സ്പായ് ആദ്യം നിഷ്ഠ വന്നു, വന്നായി സ്പായു ത ാണ് പറയുന്നത്. സ്പായഹ സ്പി സജ്ഞായ സ്പി വന്നപ്പോ എന്തായി സ്പി ത പരത്തിൽ നിച്ചു വന്നു, തത്തത് കരോതി തഥാജഷ്ടേ സ്പീത അണിച്ച് അത്തോലോപ സ്പീതയിൽ അകാരം പോയി. സ്പീതി അച്ചോ ഈ പ്രകാരം ഈ വന്നപ്പോ എന്ത് ചെയ്തു നേരണ്ടി നീലോപിച്ചു, ഈ കൂട്ടിച്ചേർത്തപ്പോ എന്തായി സ്പീതി. അത് ശരിയല്ല എന്ന് ആദ്യം പറഞ്ഞു പിന്നെ ശരിയാക്കി. എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരർത്ഥം എടുത്താൽ മതി, അപ്പൊ ശരിയാവും. ഇങ്ങനെ ഏത് സ്പീതി കാമ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സ്പീതി കാമ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സ്പീതിയെ കാമിക്കുന്നതാണ്. അത് തന്നെ ഇതൊക്കെ വന്നാലും ആ അർത്ഥമേ വരത്തുള്ളൂ, കൂടുതലൊന്നും വരത്തില്ല. ഏത് ദീർഘമോ ഹ്രസ്വമോ? ഈ നിഷ്ഠഭാവത്തിൽ വരും, നിഷ്ഠഭാവത്തിൽ വരാം. നംസകേ ഭാവേക്ത ഭാവാർത്ഥത്തിൽ വരാം. സ്പീത വരും. എങ്ങനെ സ്പീത ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇവിടെ സ്പീതി കാമ എങ്ങനെ വന്നു എന്നുള്ളതല്ലേ. സ്പീതിം കാമയത എന്ന് വിഗ്രഹിക്കും. സ്പായിൽ നിന്ന് നിഷ്ഠ, ഭാവാർത്ഥത്തിൽ നിഷ്ഠ വന്നു കഴിഞ്ഞാൽ സ്പീത. അപ്പൊ സ്പീതി എന്ന് പറഞ്ഞാലും അത് നേരിട്ട് വരത്തില്ലെന്നേ ഉള്ളൂ. സ്ത്രീയാങ് തിൻ പ്രകാരം വരുന്നില്ല, വളഞ്ഞ വഴിക്ക് വരും. അതല്ലേ പറഞ്ഞു കഥഞ്ചിത് ബാ സമാധേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥഞ്ചിത് സമാധേയം, അങ്ങനെയും പറയാം എന്നേ ഉള്ളൂ. പൂർണ്ണമായ സന്തോഷത്തിലല്ല പറയുന്നു. ശ്രൂ യേജേഷി സ്തുഭ്യകരണേ, ശ്രുശ്രവണേ യജദേവപൂജ സംഗതികരണ ദാനേഷു ഇഷു ഇച്ഛായാം ഇഷ്ടുഞ്ഞുസ്തുതു. ഇത്ര എണ്ണത്തിൽ നിന്ന് തിന്മരുന്നത് കർണാർത്ഥത്തിൽ. ശ്രൂയത അനയാശ്രുതി, യജേ ഇഷേഷ്ട ഇഷ്ടി സ്തുതി, അങ്ങനെയൊക്കെ വരാം. അപ്പോ ആദ്യം വരെ എന്താണ് ശ്രൂയത്തെ ശ്രുശ്രവണേ വരത്തിലെന്തോന്നു തിന്മം, ശ്രുതി ഗുണം വരുന്നില്ല. ശ്രുതി വേദം എന്നുള്ള അർത്ഥം ഇത് തന്നെ, ശ്രൂയത്തെ അനയ ശ്രുതി. ഇനി ശ്രവണ ഇന്ദ്രിയത്തിനും പറയാം ശ്രുതി. ശ്രവണേന്ദ്രിയത്തിന് ശ്രുതി എന്ന് പറയാം, എവിടെ ഉപയോഗിക്കുന്നു അങ്ങനെ. യജ ഋഷേഷ്ട ഇഷ്ടി കർണാർത്ഥത്തിലാണ് ഇജ്ജത അനേന ഇഷ്ടി. എന്തുകൊണ്ടാണോ ദേവപൂജ ചെയ്യുന്നത് യാഗം അനിഷ്ടി എന്ന് വരും. യജിൽ നിന്നും തിൻ വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു പജിസ്വബീജാതന കിലി സംപ്രസാരണം വന്നു. സംപ്രസാരണം വെച്ച പൂർവ്വരൂപം പിന്നെ ഷത്വം വന്നു, ഷ്ടത്വം വന്നു, ഇഷ്ടി. സ്തുതി ഇഷ്ടുഞ്ഞു സ്തുതോ സ്തൂയത അനേന. ഇപ്പോൾ സ്തുതി എന്ന് പറയുമ്പം സ്തോത്രങ്ങൾ അല്ല സ്തുതിയാവും. തിന്മന്നു ഇട്ടു വരുന്നില്ല, എന്തുകൊണ്ട് ഇട്ടു വരേണ്ടതാണ്? എന്ത് അതുകൊണ്ട് വന്നു ഇവിടെ ഇട്ട് പ്രാപ്തമല്ല, അനിട്ട് ധാതുവാണ്. ചേട്ടാനിട്ട എന്തുകൊണ്ട്? യോതിരുഷ്ണു ശിങ്ങു നുഷ്ണു ശിലീം ശിരുവി അവിടെ എവിടെ അസ്തു വന്നത്? ഊദ്രത ദീർഘമാണ്, ഊ ഹ്രസ്വമാണ്. ഋദ്വാദിഭ്യക്തി നിഷ്ഠാവത് വാച്യ തേനനത്വം കീർണി ഗീർണി ലൂനി ധൂനി പൂനി ഋകാരന്ത ധാതുക്കളിൽ ലാദികളിൽ നിന്നും പരത്തിലിരിക്കുന്ന തിന്നനെ നിഷ്ഠാവത് വാച്യ നിഷ്ഠാവത് എന്ന് പറഞ്ഞാൽ നിഷ്ഠപരത്തിലിരുന്ന എങ്ങനെയാണോ നത്വം വരുന്ന അതുപോലെ ഇവിടെയും വരുമെന്നർത്ഥം. പ്രദാഭ്യ നിഷ്ഠാദോ ദഹ പുരുഷിച പുരുഷിച ദഹ പ്രദാഭ്യ നിഷ്ഠാദോ മഹാപുരുഷിച ദഹ. അതാണ് നിഷ്ഠാവത്വം കൊണ്ടുകൂടെ ഉദ്ദേശിക്കുന്ന അതാണ്. അത് ഋധാതു ലാദി എന്ന് പറഞ്ഞത് പുവാദീനാം ഹ്രസ്വ എന്ന് പറയുന്ന സൂത്രത്തിൽ പറഞ്ഞ പൂ ഒഴികെയുള്ള ധാതുക്കൾ ലാദികൾ. ഋദന്ത ധാതുക്കള് കൃവിക്ഷേപേ തുടങ്ങിയ ധാതുക്കളും ലാദിയിൽപ്പെടുന്ന ധാതുക്കൾ പൂവാദിയിലെ ലു ഒഴികെയുള്ള ധാതുക്കൾക്കും പൂ ഒഴികെയുള്ള ധാതുക്കൾക്കും എന്ത് വരുന്നു? നിഷ്ഠാവത്വം വരുന്നു. ക്രീ നിന്ന് സ്ത്രീയാങ് തിൻ വന്നു, തീ വന്നു, ഋത വിദ്ധാതോ പ്രാരയിത്വം വന്നു, രവരം വന്നു, ഹലിജ ദീർഘം വന്നു. ഋല്വാദിഭ്യക്തി നിഷ്ഠാവദ്വാസി പ്രകാരം തകാരത്തിൽ നകാരം വന്നപ്പോൾ എന്തായി? കീർണി നത്വം വന്നു. കീർണി ഗൃ നികർണേ ഗീർണി ഗൃ സ്ത്രീയാങ്ക്തിൻ ഋത യുദ്ധാദോ രപരം ഹരിജ ദീർഘം തകാരത്തിന് ലാദിഭ്യക്തി നിഷ്ഠാവദ്വാച്യ നത്വം നത്വം. ലാദിക്ക് ഉദാഹരണം കൊടുക്കുന്നു ലൂനിഹി ലൂഞ്ഞ് ഛേദനെ ലു തിൻ തകാരത്തിന് ലാദിഭ്യക്തി നിഷ്ഠാവദ്വാച്യ നിഷ്ഠാവത്വം നകാരം ലൂനി ധൂഞ്ഞ് കമ്പനെ സ്ത്രീയാങ് തിൻ ധൂ തി ഋല്വാദിഭ്യക്തി നിഷ്ഠാവത്വാച്യ ധൂനി പൂനി. പൂഞ്ഞു പറയുന്നത് മുമ്പ് വരുന്നതാണ്, ലുവാദിക്ക് മുമ്പ് വരുന്നു. എന്നാലും ചെടു പറയുന്നു വരാം, ചെടു പറയുന്നു വരയില്ല. ഇവിടെ എന്തായാലും വരുന്ന പക്ഷമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൂവിൽ നിന്ന് തിന്മന്നു, നകാരത്തിന് തകാരത്തിന് നഷ്ടം വന്നു പൂനി. ഹ്രാദഹൈദ്യോഗവിഭാഗാത്തിനി ഹ്രസ്വഹ പ്രഹ് ഹ്ലന്നി ഹ്രാദഹ ഹ്ലാദി സുഖി എന്ന് പറയുന്ന ധാതുണ്ട്. ഹ്ലാദി ആഹ്ലാദം ഇതിന്നാകുന്നു ഹ്ലാദി സുഖി. അവിടെ ഒരു സൂത്രമുണ്ട് ഹ്ലാദോ നിഷ്ഠായാം വരുന്നു. നിഷ്ഠ പരത്തി വരുമ്പോൾ ഹ്ലാദ് ധാതുവിന് ഹ്രസ്വം വരുമെന്നാണ്. ഇവിടെ പ്രഹ്ലന്നഹ എന്ന് പറയുന്നു. നിഷ്ഠയിൽ തകാരം വന്നു കഴിഞ്ഞാൽ നത്വം വന്ന് പൂർവ്വത്തിനും വന്നിട്ട് എന്ന് പറയുന്നത് പ്രഹ്ലന്നഹ. ആ സൂത്രത്തിൽ ഹ്ലാദഹ എന്ന് യോഗ ഭാഗം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നിഷ്ഠ പരവിരിക്കുമ്പോൾ വരുന്ന കാര്യങ്ങളെല്ലാം വരുമെന്ന് ചുരുക്കം. അപ്പം നിഷ്ഠാപരവിരിക്കുമ്പോൾ എന്തൊക്കെ വരും? ഇവിടെ പറയുന്നു, യോഗ വിഭാഗ തിനി ഹ്രസ്വ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഹ്ലാദ് ധാതുവിന് തിന്മരും, തിന്മന്നിട്ട് ഹ്ലാദിന് ഹ്രസ്വം ഹ്ലദ്. നിഷ്ഠ വരുമ്പോൾ വരുന്ന എല്ലാ കാര്യവും വരുകൂടി നത്വം വന്നിട്ട് എന്തോരും പ്രഹ്ലന്നി എന്നും അതി ഉപയോഗിക്കുന്നതല്ല, എവിടെയും ഉപയോഗിച്ചിട്ടുണ്ട്. പ്രഹ്ലന്നി വ്യാഖ്യാനത്തിൽ പറയുന്നു, ഭാഷ്യേതു ഉന്നയത ദൃഷ്ടം. ഇങ്ങനെ ഒരു സമ്പ്രദായം ഒന്നും ഭാഷ്യത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് വ്യാഖ്യാതാവിന് ഈ രൂപത്തിലൊരു സംശയമുണ്ട്, ഇത് ശരിയാണോ? യോഗവിഭാഗമൊക്കെ ചെയ്യുന്നത് ഭാഷ്യകാരൻ പറയാതെ എന്തിനു യോഗ വിഭാഗം ചെയ്ത്, ആരോട് ചോദിച്ചുകൊണ്ട് ചെയ്തു എന്നാണ് ടീകാകാരൻ ചോദിക്കുന്നു. യോഗ വിഭാഗമൊന്നും എല്ലാവർക്കും ചെയ്യാനുള്ള അവകാശം ഇല്ല. ഭാഷ്യകാരൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കും ചെയ്യാൻ പെർമിഷനില്ല. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നു. ഇത് എങ്ങനെ ശരിയാകുമെന്നാണ് ചോദിക്കുന്നത്. എന്നുവെച്ചാൽ യോഗ വിഭാഗവും മറ്റും അഗതിക ഗതിയാണ്. വേറെ ഒരു ഗതിയില്ലെങ്കിൽ യോഗ വിഭാഗം ചെയ്ത് ഒരു രൂപത്തെ സമർത്ഥിക്കാം. അങ്ങനെ ഒരു രൂപമേ ശരിയല്ലെങ്കിൽ പിന്നെ എന്തിനാ അതിന് പോകുന്നതെന്നാണ് വ്യാഖ്യാതാവ് പറയുന്നു. പക്ഷേ പട്ടോയുദീക്ഷിതര് അങ്ങ് ചെയ്തു, അത്ര തന്നെ, ആരോടും ചോദിച്ചില്ല. അതുകൊണ്ട് രൂപം കിട്ടി. എന്താണ് പ്രഹ്ലന്നി? എങ്ങനെ? പ്രഹ്ലത്തിഹി എന്ന പാഠവും ശരിയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന എന്താണോ, ഹ്ലാദഹ ഇത് യോഗ വിഭാഗ തിനി ഹ്രസ്വ. ഹ്രസ്വത്തിന്റെ കാര്യമേ പറഞ്ഞുള്ളൂ, നകാരം വരുന്ന കാര്യം പറഞ്ഞില്ല. അല്ലേ, അവന് നകാരം എങ്ങനെ വരും? ഇത് പഠിക്കുന്നവർക്കെല്ലാം സംശയം വരും. അതുകൊണ്ട് ഇവിടെ ഹ്രസ്വം മാത്രമേ വിധിച്ചിട്ടുള്ളൂ, നകാരമില്ല എന്നുണ്ടെങ്കിൽ അത് ശരി. പക്ഷെ ഹ്രാദഹ എന്ന് യോഗവിഭാഗം ചെയ്തത് എന്തായാലും ചെയ്തു, ഒരു കാര്യം കൂടെ സാധിച്ചേക്കാവുന്നാണെങ്കിൽ ആർക്കറിയാം ഇതൊക്കെ? ഭഗവാൻ അറിയാം. എന്തായാലും അതും ശരിയാണ്. കാരണം ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ മൂലത്തിൽ. എന്താണോ യോഗോഭാഗ തിനി ഹ്രസ്വ, നഗാരത്തിൻ്റെ കാര്യം പറയുന്നില്ല. പക്ഷെ ഇവിടെ നഗാരവും കാണുന്നുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ നഗാരം വന്നു? നിഷ്ഠ വരുമ്പോൾ നഗാരം വരാം. ഇവിടെ അവിടെയാണെങ്കിൽ വരാം, രഥാഭ്യാം നിഷ്ഠാത പുരസിച്ച നഹപുരസിച്ചത്. പക്ഷെ ഇവിടെ അത് വരില്ലല്ലോ. ഇവിടെ വരണമെങ്കിൽ ഋ ദ്വാദിഭ്യത്തിൽ നിഷ്ഠാവത് വാചക, ഇത് ഋതന്തമല്ല, ലുവാദിയിലും വരുന്നില്ല. പിന്നെ എങ്ങനെ വരും? അപ്പോൾ യോഗഭാഗം കൊണ്ട് വന്നു. ഇനി വന്നില്ലെങ്കിൽ അതാ ശരി. യോഗഭാഗം ചെയ്തതിന് ഹർസവും വന്നു. ബാലമനോരമൻ പറയുന്നത് ഭാഷ്യത്തിലില്ല, അത് രണ്ടിനും ബാധമാണ്. ഇങ്ങനെ ഒരു പരിപാടിയോട് ബാലമനോരമൻ യോജിപ്പില്ല. പക്ഷെ ഭട്ടോജി ദീക്ഷിതർ എഴുതിയത് കൊണ്ട് ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. ശബ്ദം ഉണ്ടെങ്കിൽ അതാ ശബ്ദം എന്ന് പറയും, ശരിയല്ല എന്ന് പറയും. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ സ്പീതി കാമഹ പ്രാമാദിക, അതുപോലെ ഇതും പ്രാമാദികമാണ് എന്ന് പറയും. പിന്നെ ശിഷ്ടപ്രയോഗമാണെങ്കിൽ കാളിദാസനെ പോലെയുള്ളവരൊക്കെ പ്രയോഗിച്ചാണെങ്കിൽ ശരി, ശരിയാക്കാം. എന്നുവെച്ചാൽ വ്യാകരണത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്നാണ് ഇതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം. വലിയ പിടുത്തമൊന്നും വേണ്ട, വ്യാകരണം പഠിച്ചിരിക്കുന്നു, മസിൽ പിടുത്തം വേണ്ട. ആ പിന്നെ ഇങ്ങനെയൊക്കെ ആകാം. ഈ പഠിക്കാത്തവരാണ് കടന്ന് മസ്റ്റർ പഠിക്കുന്നത്, തെറ്റ് ചെയ്ത് തെറ്റ് മറ്റേ തെറ്റ്. അതുകൊണ്ട് പണിനിക്ക് ശേഷം വന്ന എല്ലാ പ്രയോഗങ്ങളെയും, പ്രസിദ്ധമായ പ്രയോഗങ്ങളെ ഏതെങ്കിലും തരത്തിൽ ശരിയാക്കും. അതിനിടയ്ക്ക് തന്നെ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. സിദ്ധാന്തമോദികാരം പറയുന്നത് ശരിയല്ലെങ്കിൽ ടീകയിൽ പറയും, ശരിയല്ല പക്ഷേ നമ്മൾ ശരിയാക്കി തരാം.